ഗുരു പറയുന്നുണ്ട്. എവിടെ? ആത്മോദയശ്ലോകത്തിൽ 87-ാമത്തെ പദം. ഇതൊക്കെയുമുണ്ട് തമ്മിൽ ഓരോരിനം ഇതരങ്ങളിൽ ഇപ്രകാരം തന്മൂത്തനായത് സത്വമെന്ന് കൊടുത്താൽ അനുഭവമല്ലതവാച്യമായിരുന്നൊക്കെയുമുണ്ട് തമ്മിൽ ഓരോരിനം ഇതരങ്ങളിലെല്ലാം ഇപ്രകാരം ഇത് ഒരു പഴയ താർക്കിക യുക്തിയാണ്. ലവാച്യം എന്ന് പറയുന്നതിന് വേണ്ടി അദ്വൈതികൾ നേരത്തെ തന്നെ ഉപയോഗിക്കുന്ന യുക്തിയാണ്. ഗുരു പുതുതായിട്ട് ആവിഷ്കരിച്ചതെന്നാണ് ഇന്ന് ആചാര്യന്മാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് അവാച്യമാണ്, എന്നുവെച്ചാൽ സത്വമല്ല അസത്വമല്ല. അതിങ്ങനെയും വിശദീകരിക്കാം. ഇത് എന്താണ്? ഒരു കടുത്ത യുക്തിയാണ്. ഒരു യുക്തി പറയുന്ന ഏതെന്നുണ്ടോ? ഏതെങ്കിലും നൈ കൊടുത്ത യുക്തി അത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ശബ്ദം മഴയാണ്. അത് രാവിലെ എടുത്തങ്ങ് വച്ചിരുന്നാൽ പിന്നെ എന്താ കുഴപ്പം? അപ്പോ ഇത് എന്താണ്? തനു മുതലായ വസ്തുക്കൾ സർവവും. തനു മുതലായ എന്ന് പറയുമ്പോ എന്തിനെടുക്കണം? തന്മുതലായതെന്ന് പറയുമ്പോൾ അതിനെടുക്കും ഈ ശരീരം തുടങ്ങി സർവത്തിന് എടുക്കണം. ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിന് എടുക്കും. നമ്മുടെ അനുഭവത്തിൽ എന്തൊക്കെ വരുന്നുണ്ടോ എല്ലാത്തിനും എടുക്കും. അതാണ് തന് മുതലായത് സർവം. അത് 86-87-87 ആണ്. തനിയെ ഇതൊക്കെയും ഉണ്ട് തമ്മിൽ ഓരോരിനം ഇതരങ്ങളിൽ ഇല്ല ഇപ്രകാരം തനുമുതലായ തനുമുതലായത് തനുമുതലായവ എന്നുണ്ടോ ഏതെങ്കിലും പുസ്തകത്തിൽ ഉണ്ടോ? തന്മുതലായതെന്ന് ഇന്ന് എവിടെ അങ്ങനെ കേട്ടതുപോലെ ഓർമ്മ. തന്മുതലായത് സത്വമല്ല ഓർത്താൽ അനർത്ഥവുമല്ല അത് അവാച്യമായിരുന്നു. തനി ഇതൊക്കെയും ഉണ്ട്. ഇതൊക്കെയും ഇവിടെ അങ്ങനെ തന്നെ. ഏതൊക്കെയും എന്ന് വെച്ചാൽ എന്താ? സർവം നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നു അതല്ല. തനിയെ ഉണ്ട് എന്നാണ്. ഇതൊക്കെയും തനിയെ ഉണ്ട്. നമ്മൾ ഈ അനുഭവിക്കുന്ന സർവവും തനിയെന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച ഉണ്ട്. അതായത് ഇവിടെ മൊബൈലുണ്ട്, മേശയുണ്ട്, പുസ്തകമുണ്ട്, മൈക്കുണ്ട്, ഗ്ലാസ്സുണ്ട്, ഫ്ലാസ്കുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണോ ഇതൊക്കെയും ഈ എന്തൊക്കെ നമ്മൾ അനുഭവി നമ്മൾ അറിയുന്നു അതെല്ലാം എന്താണ്? തനിയെ ഉണ്ട് എന്ന് വെച്ചാൽ അതാതായിട്ട് ഏത് രൂപത്തിലാണോ നമ്മളൊരു വസ്തുവിനെ അറിയുന്നത് ആ വസ്തു ആ രൂപത്തിലുണ്ട് എന്നുള്ളത്. ഏത് രൂപത്തിലാണോ നമ്മളൊരു വസ്തുവിനെ അറിയുന്നത് ആ വസ്തു ആ രൂപത്തിൽ ഉണ്ട്. ഞാൻ പറയുന്ന പുസ്തകമുണ്ട്, മേശയുണ്ട്, ഗ്ലാസ്സുണ്ട്. ഞാൻ പുസ്തകത്തിനെ പുസ്തകവുമായി അറിയുമ്പോൾ അത് ഉണ്ടെന്നറിയും. മേശയും മേശയായി തരുമ്പോൾ ഉണ്ടെന്ന് അറിയണം. ഇതൊക്കെയും തനിയുണ്ട് എന്നാണ് ഓരോ രീനം ഓരോരിനം തമ്മിൽ ഇതരങ്ങളിലില്ല. ഇതാണ് ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത്. ഓരോരിനം ഇനി ഓരോന്നിനായിട്ടെടുത്താൽ പുസ്തകം, മൊബൈല്, ഇങ്ങനെ ഓരോത്തിനെ എടുത്തു കഴിഞ്ഞാൽ തമ്മിൽ പരസ്പരം ഇതരങ്ങളിലില്ല എന്ന് പറഞ്ഞാൽ ഇതരമായിട്ടില്ലെന്നർത്ഥം. ഇതരമായിട്ട് ഇല്ല, ഒരു വസ്തു അതായിട്ടേ ഉള്ളൂ, ഇതരമായിട്ടില്ല. ഇതാണ് ഇവിടുത്തെ യുക്തി. ഒരു വസ്തുവിനെ ഞാൻ ഉണ്ട് എന്നറിയുമ്പോൾ ആ വസ്തു അതായിട്ടേ ഉള്ളൂ. അങ്ങനെ പരസ്പരം ചിന്തിക്കുമ്പോൾ ഓരോരിനം ഏതിനാണോ നമ്മൾ ഉണ്ട് ഉണ്ട് എന്നറിയുന്ന ഓരോ വസ്തുക്കളും തമ്മിൽ പരസ്പരം ഇതരങ്ങളിലില്ല എന്ന് പറഞ്ഞാൽ ഇതരമായിട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് പഴയ മലയാളത്തിന്റെ രീതി. ഇതരമായിട്ടത് ഇല്ല, അത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. ഈ പുസ്തകം പുസ്തകമായിട്ടിരിക്കും, ഇതിനാവുമ്പോൾ കൊണ്ടെന്നറിയാൻ പറ്റും. പുസ്തകത്തിന് മേശയായി ഉണ്ടെന്നറിയാൻ പറ്റും, പറ്റത്തില്ല. മേശ ഒരു വസ്തുവിന് അതായിട്ടേ ഇരിക്കാൻ പറ്റും, മേശയായിട്ട് അതിരിക്കും. മേശയ്ക്ക് പുസ്തകമായിട്ടിരിക്കാൻ പറ്റും. മേശയ്ക്ക് ഇപ്പോൾ പുസ്തകമായിട്ടിരിക്കാൻ പറ്റും. രണ്ടും വ്യത്യാസമുണ്ട്. ഇതരങ്ങളിൽ മറ്റൊന്നില്ലെന്ന് അതേ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇതരമായിട്ട് മേശയെടുക്കുക, മേശയിൽ പുസ്തകമുണ്ട് അല്ലേ? അപ്പൊ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോരിനവും ഇതരങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഇതരമായ മേശയിൽ ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ പുസ്തകത്തിലുള്ള പല കാര്യങ്ങളും മേശയിലുണ്ട്. മേശയിലുള്ള പലതും എന്താണോ പുസ്തകത്തിലുണ്ട്. കാരണം ഈ മേശ എന്ന് പറയുന്നത് തടി കൊണ്ടുണ്ടാക്കിയതാണ്, പുസ്തകം എന്ന് പറയുന്നത് തടി കൊണ്ടുണ്ടാക്കിയതാണ്. തടിയുടെ കോശങ്ങളാണ് എന്ത് ഈ മേശയിലുള്ള പുസ്തകത്തിലുള്ള എന്താ തടിയുടെ കോശങ്ങളാണ്. അപ്പോ മേശയിലുള്ള പുസ്തകത്തിനുണ്ട്, പുസ്തകത്തിലുള്ളത് അതല്ല ഇവിടെ പറയുന്നത്. വ്യാഖ്യാനങ്ങളൊക്കെ എടുത്തു നോക്കിയ അതങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചിട്ട് പിന്നെ അങ്ങ് ഒരുപാട് വ്യാഖ്യാന കസർക്കുകളാണ് തലവെപ്പിൽ നിന്നുള്ള കസർത്ത് എന്തൊക്കെയോ. ജ്ഞാനത്തിന്റെ അവകാശങ്ങളെന്ന് പറയുന്ന ഒരു ഇതൊന്നും തിരിച്ചറിയാതെ വ്യാഖ്യാനിച്ചു. അപ്പൊ അതല്ല ഇവിടെ പറയുന്നത്. അത് ഒരു പ്രധാന കാരണം എന്താണ്? ഇതൊരു പഴയ യുക്തിയാണ്, പഴയകാലത്ത് പ്രയോഗിച്ച ഒരു യുക്തിയാണ്. അദ്വൈതികൾ ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പ്രധാന പ്രശ്നം. ഇവര് ഇത്തരം ശാസ്ത്രങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും അധ്യയനം ചെയ്തിട്ടില്ല. ഇപ്പോ ആത്മബോധവും വിവേകം ചൂടാമെന്നും പിന്നെ കുറച്ച് യോഗവാസ്തുക്കളൊക്കെ വ്യാഖ്യാനിച്ചിട്ട് വായിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വ്യാഖ്യാനം തുടങ്ങി മതപ്രഭാഷണം. പത്ത് വിധത്തില് ഇത്തരം വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളും ആരും വായിക്കാനും പഠിക്കാനും മറക്കണം. അതിന്റെ ഉഴപ്പാണ്. അതൊക്കെ നേരത്തെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഈ അബദ്ധം പറ്റത്തില്ല. ഇതങ്ങനെയല്ല, ഇത് ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് പ്രഭാഷകരാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി അധികം സമയം ചെലവഴിക്കാൻ, മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ, കേൾക്കാൻ കുറെ മന്ദബുദ്ധികളെ അവിടെ ആർക്കും കിട്ടും. എന്ത് മണ്ടത്തരം പറഞ്ഞാലും കേൾക്കാൻ കുറെ ആൾക്കാർ ഇവിടെ പറയുന്ന ആ കാര്യമല്ല. ഇതരങ്ങളിൽ ഇതരമായിട്ടിരിക്കുന്നില്ലെന്നാണ്. ഒരു വസ്തുവിന് അതായിട്ടേ ഇരിക്കാൻ പറ്റും, മറ്റൊന്നായിട്ടിരിക്കാൻ കഴിയില്ല. അതാണ് തനു. ഇപ്പൊ ഞാൻ ഈ കാണുന്ന ഈ ശരീരം പോണെന്ന് വിചാരിക്കും, എനിക്ക് ഞാനായിട്ടേ ഇരിക്കാൻ പറ്റും, എനിക്ക് സുരേഷായിട്ടിരിക്കാൻ പറ്റും. സുരേഷിന് ഞാനായിട്ടിരിക്കാനും പറ്റത്തില്ല. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എങ്ങനെ ഇരിക്കത്തുള്ളൂ? നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടേ ഇരിക്കും. അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. ഒരാൾക്ക് വേറൊരാളായിരിക്കുക എന്ന് പറയുന്നത്, ഒരു വസ്തുവിന് വേറൊരു വസ്തുവായിരിക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല. ഇതിനെ വേറെ രീതിയിൽ പറയുന്നതാണ് അന്യന്യാഭാവം. തർക്കികന്മാർ പറയുന്നു, പക്ഷെ തർക്കികന്മാർ പറയുന്ന അന്യന്യാഭാവം അല്ല. അന്യന്യാഭാവം തർക്കികന്മാരുടെ നിർവചനം അനുസരിച്ച് അദ്വൈതിയോട് സ്വീകരിക്കുന്നു. അവരുടെ നിർവചനങ്ങൾ ശരിയല്ലെന്ന്, ഒരു പദാർത്ഥം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിർവചനം അനുസരിച്ചൊക്കെ ചോദിക്കുന്നു. തർക്കിക നിർവചനം അനുസരിച്ച് ഒന്നും അദ്വൈതി അംഗീകരിക്കുന്നു. അദ്വൈതികളുടെ രീതി അനുസരിച്ച് ഇതാണ്, അതിന് പകരം പറയുന്നതാണ്. ഒരു വസ്തു ഒരിക്കലും മറ്റൊന്നായിരിക്കാൻ, ഇതിന് വേറെ രീതി പറയും, വസ്തു പരിച്ഛേദം പറയും. അതാണ് അദ്വൈതത്തിൽ പറയുന്നത്. എങ്ങനെ വസ്തു പരിച്ഛേദം? ഈ വസ്തു പരിച്ഛേദം എന്ന് പറയുന്നത് ഇതാണ്, ഈ പറയുന്ന വസ്തുക്കളെല്ലാം പരിച്ഛിന്നങ്ങളാണ്, ആത്മാവ് അപരിച്ഛിന്നമാണെന്ന് പറയും. ഇപ്പൊ വസ്തു പരിച്ഛേദം ഇതാണ്, ഒരു വസ്തുവിന് അതാ ഏത് വസ്തുവിനെ, പ്രപഞ്ചത്തിലെ ഏത് ഒരണുവിനെ എടുത്താലും ശരി, അതിനതായിട്ട് ഇരിക്കാൻ പറ്റും, ഒരിക്കലും മറ്റൊന്നായിരിക്കാൻ കഴിയത്തില്ല. ശരി, അതിവിടെ പറയുന്നതുകൊണ്ട് എന്താ പറയുന്നത്? ഇവിടെ അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഓരോരിനം തമ്മിൽ പരസ്പരം ഇതരങ്ങളിലില്ല. അതുകൊണ്ടെന്താ അവിടെയാണ് ആ യുക്തി പ്രയോഗിക്കുന്നത്? ഇത് ആദ്യം ആ യുക്തിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഒന്ന് മറ്റൊന്നായിരിക്കുന്നില്ല. ഇനി അവിടെ അടുത്ത ഒരു യുക്തി പ്രയോഗിക്കുന്നതാണ്. എന്താണ് ഈ വസ്തു? പുസ്തകം, നമ്മൾ പറയുന്ന പുസ്തകമുണ്ട്, പുസ്തകം ഉണ്ട്. എന്തുകൊണ്ട്? ആ അസ്തിത്വ ബോധമുണ്ടെന്ന്. പുസ്തകത്തിൽ പുസ്തകമായിരിക്കും നമുക്ക് അസ്തിത്വ ബോധം. അപ്പൊ പുസ്തകം പുസ്തകമായിരിക്കും നമുക്ക് അസ്തിത്വ ബോധമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ അസ്തിത്വം എന്ന് പറയുന്നത് പുസ്തകം എന്ന് പറയുന്ന രൂപത്തെ ആശ്രയിച്ച് മാത്രമാണ് അതിന്റെ അസ്തിത്വം. അടുത്ത് ചോദ്യം ചോദിക്കുന്നത്, ഈ പുസ്തകം മേശയുടെ രൂപത്തിലുണ്ടോ? അപ്പൊ മേശയുടെ രൂപത്തിൽ എന്താണ്? ഇതില്ല. ഈ പുസ്തകത്തെ തന്നെ എടുക്കുക, പുസ്തകം പുസ്തകത്തിന്റെ രൂപത്തിൽ ഉണ്ട് എന്നാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് നമ്മൾ ഉണ്ടെന്ന് പറയുന്നു പുസ്തകം. അപ്പൊ ഇതേ പുസ്തകം തന്നെ മേശയുടെ രൂപത്തിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ മേശയുടെ രൂപത്തിൽ പുസ്തകത്തെ ഇല്ലെന്ന് പറഞ്ഞോളൂ. മേശയുടെ രൂപത്തിൽ പുസ്തകം ഇല്ല. ഇപ്പൊ പുസ്തകം ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇപ്പൊ രണ്ടുത്തരം പറയാം. പുസ്തകം പുസ്തകത്തിന്റെ രൂപത്തിൽ ഉണ്ട്, അതുകൊണ്ട് അത് ഉള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറുവശത്ത് നിന്ന് വേറൊരാൾ പറയും പുസ്തകം മേശയുടെ രൂപത്തിൽ ഇല്ല, അതുകൊണ്ട് അതില്ലാത്തതാണ്. ഇതും പറയാം, നിങ്ങൾ ഒരു തരത്തിൽ ഒരു വസ്തുവിനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ഇല്ലാത്തത് കൊണ്ട് എന്ത് പറയാം? ഇനി പുസ്തകം അങ്ങനെയല്ല. പുസ്തകം എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്. ശരി, പുസ്തകം ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും അത് പുസ്തകത്തിന്റെ രൂപത്തിൽ അതുള്ളതാണ് ഉള്ളു. മേശയുടെ രൂപത്തിൽ അത് ഉള്ളതാകുന്നില്ല. മേശയുടെ രൂപത്തിൽ വരുമ്പോൾ എന്താണോ ഇല്ലാത്തതാണ്. ഇനി അവ മേശയിൽ നിന്നുള്ളതാണ്. മേശയുടെ രൂപത്തിൽ പുസ്തകമില്ല, അതുകൊണ്ട് ഇല്ലാത്തതാണോ എന്ന് ഒരാൾക്ക് പറയാം. ഇപ്പൊ അപ്പൊ വേറൊരാള് പറയണല്ല പുസ്തകത്തിന്റെ രൂപത്തിൽ പുസ്തകം ഉള്ളതാണ്, അല്ല മേശയുടെ രൂപത്തിൽ പുസ്തകം ഇല്ലാത്തതാണ്. അപ്പോ ഇതിന് രണ്ടിനും തുല്യ ബലമാണ്. നിങ്ങൾ ഒരു വസ്തുവിനെ ഒരു രൂപത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതേ വസ്തുവിന് മറ്റൊരു രൂപത്തിൽ ഇല്ല എന്നും പറയാം. അപ്പൊ ഇതിന്റെ രണ്ടിനും തുല്യ ബലമാണ്. ഈ വസ്തുവിനെ സംബന്ധിച്ച് എന്ത് പറയാം? ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കുമ്പോൾ, പുസ്തകം പുസ്തകത്തിന്റെ രൂപത്തിലുണ്ട് എന്ന് ഉറപ്പിക്കുമ്പോൾ എന്ത് വരുന്നു? മേശയുടെ രൂപത്തിൽ ഇതില്ലാത്തതുകൊണ്ട് മറ്റൊരാള് ഇല്ല എന്ന് ഉറപ്പിക്കുന്നു. ആ പറയുന്ന ആളിനും ഒരു യുക്തിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ വസ്തുവിനെ എടുത്ത് ഇനി മേശ എടുത്തു പോകും. മേശ എന്ന് പറയുന്നത് മേശയുടെ രൂപത്തിലുണ്ട്, ശരിയാണ്. പക്ഷെ മേശ പുസ്തകത്തിന്റെ രൂപത്തിലുണ്ടോ? എന്നിട്ട് പുസ്തകമായിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറയുന്നത് മേശ മേശയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മേശ പുസ്തകമായിട്ടില്ലാത്തതുകൊണ്ട് ഇല്ല. അപ്പൊ മേശയെ മേശയായിട്ടുണ്ടെന്നും നമ്മൾ പറയുന്നത് പോലെ അതേപോലെ ബലമുള്ളതാണ് മേശ. മേശയായിട്ടേ ഉള്ളു, പുസ്തകമായിട്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ പുസ്തകം കൊണ്ടുതന്ന് നമുക്ക് പറയണമെങ്കിൽ ഈ പുസ്തകം തന്നെ എല്ലാമായിട്ടും ഇരിക്കും. പുസ്തകം മേശയായിട്ടും ഇരിക്കണം, മൊബൈലായിട്ടിരിക്കണം, കസേരയായിട്ടിരിക്കണം, ഞാനായിട്ടിരിക്കണം. അങ്ങനെ എല്ലാമായിട്ടിരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, പുസ്തകം ഉണ്ടെന്ന് തീർത്ത് പറയാൻ പറ്റൂ. അപ്പോ നോക്കുക, ഒരു വസ്തു ഒന്നായിട്ട് ഇരിക്കുമ്പോൾ, ഒരു വസ്തുവിന് ഒന്നായി ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ള ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളായിട്ടും അതെന്താണ്? ഇല്ല. അപ്പോ ഈ വസ്തുക്കളെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ള അനുഭവത്തിലാണോ ബലം? അത് ഇല്ല എന്നുള്ള അനുഭവത്തിലാണ് പറയുന്നത്. എങ്ങനെയാണ് പുസ്തകമായി കൊണ്ട് എന്ന് പറയുമ്പം പ്രപഞ്ചത്തിലെ മറ്റ് സർവവുമായിട്ടത് ഇല്ല. ഇപ്പൊ കൊണ്ട് എന്ന് പറയുന്നതിൽ കൂടുതൽ നമുക്ക് എങ്ങനെ പറയുന്നതിന് അവസരം കൂടുതലുള്ളത്? ഇല്ല എന്ന് പറയുന്നതിന് കൊണ്ട് എന്ന് പറയാൻ ഈ ഒരു വസ്തുവിനെ സംബന്ധിച്ച് മാത്രമേ കിട്ടൂ. പക്ഷെ മറ്റേതിനെ സംബന്ധിച്ചും പറയാൻ എന്താണ്? ഇത് പുസ്തകം ആയിരിക്കുന്നില്ല, ഇത് മേശയെ പുസ്തകം മേശയായിരിക്കുന്നില്ല, ഗ്ലാസ് ആയിരിക്കുന്നില്ല, മൊബൈലായിരിക്കുന്നില്ല, ഇതൊരു തർക്കമാണ്. നിങ്ങളൊരു വസ്തുവിനെ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട്, അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് വസ്തു ഉള്ളതാണ് എന്ന് പറയാൻ ശ്രമിച്ചാൽ അതേ വസ്തുവിനെ എന്താണ് മറ്റൊരു രൂപത്തിൽ നിലനിൽക്കാത്തതുകൊണ്ട് ഇല്ല എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് അതിനെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇല്ല എന്ന് പറയേണ്ടി വരും. ഇതിലേ സ്വീകരിക്കുന്നു പുസ്തകത്തിന് ഉണ്ടെന്ന് സ്വീകരിക്കൂ, അതും ഇല്ലെന്ന് സ്വീകരിക്കൂ. എന്താണ് ഇല്ല എന്ന് സ്വീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറയണം പുസ്തകം മേശയുടെ രൂപത്തിൽ ഇല്ല, അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റയാൾ പറയാം അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും പുസ്തകം പുസ്തകത്തിന്റെ രൂപത്തിലുണ്ടല്ലോ. പുസ്തകം ഇല്ലെന്നല്ല പറയുന്നത്, എന്നാലേ നമുക്ക് പുസ്തകം ഇല്ല എന്നൂടെ പറയുന്നില്ല. പിന്നെയോ പുസ്തകം ഇല്ല എന്ന് പറഞ്ഞാൽ അതെന്താ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ ഇല്ല എന്ന് പറയാൻ പറ്റും? പുസ്തകം ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ തർക്കം. ഇവിടുത്തെ തർക്കം എന്താണ്? പുസ്തകം മേശയായിട്ടില്ലെന്നുള്ളതാണ്, പുസ്തകം ഒഴികെ മറ്റൊന്നുമായിട്ടും ഇല്ല എന്നുള്ളതാണ്. അതാണ് പറയുന്നുള്ള പുസ്തകം ഇല്ലെന്ന്. പുസ്തകം പുസ്തകമായിട്ടുണ്ട്, പുസ്തകം മേശയായിട്ട് ഇല്ല എന്നേ പറയുന്നു, ഇവിടെ പുസ്തകം ഇല്ല എന്ന് പറയുന്നു. ശരി, അങ്ങനെ പുസ്തകം ഒഴികെ ഒന്നുമായിട്ടും ഇല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം, ഇത് ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് പോലെ തന്നെ മേശയായിട്ടില്ല എന്നുള്ളതും ബോധ്യപ്പെടുന്ന കാര്യമാണ്. മേശയായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എന്താ പറയും? പുസ്തകം മേശയായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ പറയും? ഇല്ലാന്നൊരിത്രയും പറയാൻ പറ്റുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരനുഭവമാണ് അത് മേശയായിട്ടിരിക്കുന്നില്ല എന്നത്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയാം? പുസ്തകം ഇല്ല എന്ന് പറയാം. അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ പുസ്തകം ഉണ്ടെന്നുള്ള അനുഭവമുള്ള ആൾ വിടും, അയാൾ എന്ത് പറയും? അത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, പുസ്തകത്തിന്റെ അനുഭവം ഉണ്ട്, അതുകൊണ്ട് പുസ്തകം ഉണ്ട്. ഈ രണ്ടു പക്ഷങ്ങളിൽ ഏത് പക്ഷത്തെ സ്വീകരിക്കും? രണ്ടു പക്ഷത്തിനും തുല്യമാണ്. കാരണം ഈ ചർച്ചകളെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിൽ? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നത് പറഞ്ഞു വരുന്നത് ഈ രണ്ട് അനുഭവത്തിനും തുല്യ ബലമാണ്. ഒരനുഭവത്തിന്റെ ബലത്തിൽ ഉണ്ടെന്ന് പറയാമെങ്കിൽ മറ്റൊരനുഭവത്തിന്റെ ബലത്തിൽ എന്തെന്ന്? നിങ്ങൾ അനുഭവത്തെ ആശ്രയിച്ചാണ് ഇതൊക്കെ പറയുന്നത്. ഇത് സംസാരിക്കുന്ന രണ്ടുപേരും വാദിയും പ്രതിയും അവരവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണെങ്കിൽ എന്താണ് പരസ്പരം അംഗീകരിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രശ്നം, ഒരേ വസ്തുവിൽ തന്നെ ഒരേ സമയം ഉണ്ടെന്നും ഇല്ലെന്നും പറയേണ്ടി വരും. അതിനും വലിയ കുഴപ്പം സുരേഷ് ഇവിടെ ഉണ്ടോ? വേറൊരാള് പറയുന്നത് സുരേഷ് ഇവിടെ ഇല്ല, സുരേഷ് സമ്മതി. രണ്ടും അംഗീകരിക്കാൻ പറ്റില്ല. അതായത് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനിവിടെ ഇരിക്കുന്നു എന്നും സംസാരിക്കുന്നു എന്നും പറയുകയും ഞാനിവിടെ ഇരിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞു ആരെങ്കിലും അംഗീകരിക്കും. ഇപ്പൊ രണ്ടും അംഗീകരിക്കാൻ പറ്റില്ല. ചുരുക്കത്തിൽ എന്താണ് ഇതിനെ ഈ തർക്കം ഇങ്ങനെ അവസാനമില്ലാതെ നീണ്ടു പോകുക എന്നുള്ളതല്ല. അതെ, ഇതുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയത്തില്ല. രണ്ടിനും പ്രബലമായ വ്യക്തികളുണ്ട്. ആണ് ഓരോരിനും തമ്മിൽ പരസ്പരം ഇതരങ്ങളിലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തെ ഉണ്ടെന്ന് പറയാനോ ഇല്ലെന്ന് പറയാനോ കഴിയത്തില്ല. ഉണ്ടെന്ന് പറയുന്നതിനുള്ള യുക്തി തന്നെ ഇല്ലെന്ന് പറയുന്നതിനുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു ഘടകത്തെ എടുത്താലും ശരി, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ, യുക്തി പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടെന്നും പറയാൻ കഴിയില്ല, രണ്ടിനും തുല്യബലമാണ്, രണ്ടും പറയാൻ പറ്റില്ല. അതാണ് അടുത്ത് പറയുന്നത് എന്താണ്? ഇപ്രകാരം എന്ന് വെച്ചാൽ ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, തനു മുതലായതും സത്വമല്ല, കൊടുത്താൽ അനർത്ഥവുമല്ല. ഇപ്രകാരം ഓർത്താൽ എന്നർത്ഥം. ഇപ്രകാരം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, തനു മുതലായ ഈ പദാർത്ഥങ്ങളെല്ലാം, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ ഇതെല്ലാം എന്താണ്? സത്വമല്ല, അസത്വമല്ല, ഉള്ളതുമല്ല, ഇല്ലാത്തതുമല്ല. ഇവിടെ ഇല്ലാത്തതെന്നുള്ള ഉള്ളതൊന്നും പറയാൻ പറ്റില്ല. അസത്തെന്ന് പറഞ്ഞിവിടെ ഇല്ലാത്തതൊന്നും ഇല്ലാത്തതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പദങ്ങളൊക്കെ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കും. അസത്തിന് ചിലയിടത്ത് അനുവചനീയമെന്ന് പറയും, ഇവിടെ അങ്ങനെ ഇവിടെ ഇല്ലാത്ത എന്നും. അപ്പൊ തനു മുതലായ നമ്മുടെ ശരീരത്തെ തുടങ്ങിയാണ് ഈ ശരീരം ഉൾപ്പെടെയുള്ള സർവതും എന്താണോ ചിന്തിച്ചാൽ, സത്വമല്ല, അന്നടത്തവുമല്ല. പിന്നെന്താണോ അത് അവാച്യമായിടുന്നു. അത് അവാച്യമായിടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവാച്യമായിടുന്നു എന്ന് പറഞ്ഞു വാക്കുകൊണ്ട് പറയാം. വാക്കുകൊണ്ടല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെ പിന്നെ എന്തുകൊണ്ടാ പറയുന്നത്? ഇതൊക്കെ പറഞ്ഞ എന്തുകൊണ്ട് പിന്നെ വാക്കുകൊണ്ട് പറയാൻ വയ്യാത്ത? വാക്കുകൊണ്ട് പറയാൻ വയ്യാത്ത ഒന്നുമില്ല. അവാച്യം എന്ന് പറഞ്ഞാൽ സത്തൊന്നോ അസത്തൊന്നോ പറയാൻ കഴിയത്തില്ല എന്ന്. അതായത് ഈ പറയുന്നത് ബ്രഹ്മത്തെ കുറിച്ചല്ല, തനു മുതലായവയെ കുറിച്ചാണ്, ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളെ കുറിച്ചാണ്. അത് നമുക്ക് പറയാൻ പറ്റാത്തതല്ല. അതിനെക്കുറിച്ച് നമുക്ക് പലതും പറയാം. തനു ശരീരത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവാച്യം എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്തതെന്നല്ല. ഇവിടെ പറയുന്ന എന്തിന്റെ കാര്യമാണോ? തനു തുടങ്ങിയ കാര്യങ്ങളാണ്. ബ്രഹ്മത്തെ കുറിച്ച് പോലും പറയുന്നു, പിന്നെയാണോ തനുവിനെ കുറിച്ച്. അവാച്ച് എന്നാൽ അതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? സത്വമല്ല ഓർത്താൽ സത്വമല്ല അനതുമല്ല, ഉള്ളതുമല്ല ഇല്ലാത്തതുമല്ല. പിന്നെ അവാച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അതുകൊണ്ട് എന്താണ് ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ പറയാൻ കഴിയത്തില്ല. ഇതിനാണ് അനുവചനീയം, അനുദം, അസത്ത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുമ്പത്തെ ദിവസവും പല ചോദ്യങ്ങളും ചോദിച്ചത്. ഇതിനെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ബാക്കി കിടക്കുകയാണ്. അതവിടെ കിടക്കട്ടെ. ആദ്യം എന്ത് മനസ്സിലാക്കണം? എന്താണ് ഈ അവാച്യം എന്ന് പറയുന്ന മനസ്സിലാക്കുന്നത്? എന്താണ് സത്വമല്ല അസത്വമല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ട് പറയുന്നു? അത് മനസ്സിലാവും. അപ്പൊ ഈ പറയുന്ന ഒരു പഴയ താർക്കിക യുക്തി തന്നെ ഗുരു ഇവിടെ എടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ്. ഒരു ശാസ്ത്രയുക്തി, തന്ത്രയുക്തി എന്നാണ് നമ്മുടെ അനുഭവത്തെ വച്ചുകൊണ്ട് ഒരാള് ഇതിനെയൊക്കെ ഉണ്ടെന്നോ ഇല്ലെന്നോ സമർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഭൗതിക പദാർത്ഥങ്ങൾ ഇങ്ങനെ ഒരു തർക്കം ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ അവിടെ ഒന്നിന് മറ്റൊന്നായിരിക്കാൻ കഴിയുന്നില്ലല്ലോ, ഒന്നിനെ അതായി അതിരിക്കുന്നത് കൊണ്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ മറ്റൊന്നായി അതിരിക്കാത്തതുകൊണ്ട് ഇല്ലെന്നും പറയാമല്ലോ. അപ്പോൾ അതുണ്ടോ അത് ഇല്ലയോ എന്ന് തീർത്ത് പറയണം. എന്നൊരു താർക്കിക യുക്തി വന്നു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയേണ്ടി വരും? എന്ത് മറുപടി പറയും? ഇതുണ്ടെന്നോ ഇല്ലെന്നോ തീർത്ത് പറയാൻ പറ്റത്തില്ല. രണ്ട് രീതിയിലും നമുക്ക് വാദിക്കാം. ഇത് പ്രത്യേകം മനസ്സിലാകുന്ന ഈ അവാച്യം എന്ന് പറയുന്ന ഇവിടെ ബ്രഹ്മത്തെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, പിന്നെയോ തനു മുതലായ വസ്തുക്കളെ കുറിച്ചാണ്. നമുക്ക് പറയാനൊക്കെ പറ്റും, പക്ഷെ ഉണ്ടെന്നോ ഇല്ലെന്നോ തീർത്ത് പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതാണെന്ത് എന്ന് പറഞ്ഞ അനുദം, അസത്യം, മായ, അവിദ്യ ഇങ്ങനെയൊക്കെ പറയും. അനുവചനീയം അവിടെയൊക്കെ ഈ അർത്ഥം വരും, ഈ പറയുന്ന അർത്ഥം. അപ്പൊ പ്രപഞ്ചത്തെ കുറിച്ച് അദ്വൈതി ഇങ്ങനെയും വിശദീകരിക്കും. മനസ്സിലായോ?